കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് തോർലി തർഗത്തിന് ലകാരം പരമിരിക്കുമ്പോൾ പരസവർണം വരും. അതിന് ഉദാഹരണം എഴുതി തത് ലേഹ. ദകാരത്തിന് പരത്തിന്റെ സവർണം വന്നു. തത്തു എന്ന് പറഞ്ഞാൽ തവർഗം. തവർഗത്തിന് പരമിരിക്കുന്നു ലകാരം, പരത്തിന്റെ സവർണം വരും. അപ്പോ പരമായി ലകാരം അതിന്റെ സവർണം എന്ന് പറയുമ്പോൾ രണ്ടാണ്, അനുനാസികവും അനനുനാസികമാണ്. ഇവിടെ പുറത്തിൽ ഇരിക്കുന്ന അനനുനാസികമാണ്, അതുകൊണ്ട് ലകാരം വന്നു. തൽ ലുനാദി, തല്ലുനാദി. പിന്നെ അടുത്ത ഉദാഹരണം എന്താണ്? മഹാൻ ലിഖതി, മഹാൻ ലിഖതി. ഇവിടെ എന്ത് വരുന്നു? തവർഗത്തിലാണ് നകാരം, പരത്തിലിരിക്കുന്നില്ല. തോർലി തവർഗത്തിന് പരത്തിൽ ലകാരം ഇരിക്കുമ്പോൾ അതിന്റെ സവർണം വരും. സവർണം രണ്ടുണ്ട്, അനുനാസികവും അനനുനാസികവും. ഇവിടെ പുറത്തിയിരിക്കുന്നത് അനുനാസികമാണ്. അപ്പോൾ ഇവിടെ എന്തുവരും? അനുനാസികം വരും. മഹാൻ ലിഖതി. അനുനാസിക ചിഹ്നം കാണിക്കും, മഹാൻ ലിഖതി. ഇനി മറ്റൊരു ഉദാഹരണം എഴുതുക. ജഗത്ത്, ജഗത്ത് തകാരം തോന്നു. ലീയത്തെ, ജഗത്ത് ലീയത്തെ. ഇവിടെ തകാരത്തിന്റെ പരത്തിൽ ലകാരം ഇരിക്കുന്നു. ഇവിടെ ഏതാ വരേണ്ടത്? ജഗല്ലീയത, ലകാരം വരണം. പക്ഷെ അത് വരത്തില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ വേറെ സൂത്രം വരും. അതിന് മുമ്പിൽ വരുന്ന സൂത്രം തോർലി എന്ന് പറയുന്നതിന്റെ മുമ്പിലത്തെ സൂത്രം ജലാം ജസോ അന്തേ പദാന്തേ ജലാം ജസഹസ്യോ. വ്യാകരണത്തിന്റെ ഒരു സ്വഭാവം ഇതാണ്. ഇതുവരെ നമ്മൾ പഠിച്ചതെന്ന് മനസ്സിലായിരിക്കും. ഇതിങ്ങനെ ഒന്നിനെ തുടർന്ന് ഒന്നിനെ തുടർന്ന് ഇങ്ങനെ പോകും, ഒരു ചങ്ങല പോലെ. അപ്പോ ഇത് പറയുക, അതിനെ വിശദീകരിച്ചു തരിക, ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റും. ആരുടെയും തലയിൽ കയറി ഇരുന്ന് പണിയാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് അവരവർ പണിയണം, പരിശ്രമം അവരവരുടെ ഭാഗത്തുനിന്ന് ചെയ്യണം. അല്ലാതെ ഇത് കാര്യം നടക്കത്തില്ല. ഞാൻ പറയും, വിശദീകരിക്കും. ബാക്കി ജോലി കേൾക്കുന്നവരുടെ ജോലിയാണ്. ചിലർക്ക് എളുപ്പം മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളവർ കൂടുതൽ പരിശ്രമിക്കുന്നു. കൂടുതൽ അഭ്യാസം ചെയ്യണം, ക്ലാസ് വീണ്ടും കേൾക്കണം. ഇപ്പോൾ അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ, റെക്കോർഡിംഗ് ഉണ്ട്, അത് കേൾക്കണം, മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യണം. അങ്ങനെ ചെയ്ത് അവരവരുടെ ഭാഗത്തുനിന്നുകൂടി ഒരു പരിശ്രമം ഉണ്ടായാലേ ഇത് പറ്റൂ. ചിലർക്ക് ഇത് പറയുന്ന തന്നെ അങ്ങോട്ട് പിടികിട്ടത്തില്ല, മനസ്സിൽ കയറത്തില്ല, അതിന് തന്നെ സമയം പിടിക്കും. ചിലർക്ക് ചിലർക്ക് മനസ്സിൽ കയറി കഴിഞ്ഞാൽ പോകും, അവിടെ ഇരിക്കത്തില്ല. ഇതിനൊക്കെയുള്ള പരിഹാരം എന്ന് പറയുന്നത് ഞാനിവിടെ ഇരുന്ന് ചരച്ചുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമില്ല, ചെയ്യാനുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യണം, ആവർത്തിക്കുക. പഠിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു, അല്ലാതെ ഇത് ഭാഗവതം കേൾക്കും പോലെ കേട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു സാധനം എന്നുള്ള ധാരണയിലാണെങ്കിൽ അത് നടക്കത്തില്ല. പിന്നെ ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ ഏതെങ്കിലും വ്യക്തമായില്ല, അതൊന്നുകൂടി വിശദീകരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. അല്ലെങ്കിൽ പറയണം, ഒന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞാലും പറയാം. അല്ലാതെ ഇതിൽ ഞങ്ങളിങ്ങനെ കേട്ടോണ്ടിരിക്കും, അവസാനം എല്ലാ വ്യാകരണവും ശരിയാവണമെന്ന് വിചാരിച്ചാൽ ഇത് ഈ വിഷയത്തിലും നടക്കത്തില്ല. അങ്ങനെ ഭാഗവതം കേൾക്കും പോലെ ആരെങ്കിലും ഇവിടെ വന്നിരുന്നിട്ട് അവസാനം വ്യാകരണം മനസ്സിലാവുമെന്ന് ധാരണയുണ്ടെങ്കിൽ ഇപ്പോഴേ തിരുത്തിക്കോണം, ഇത് പരിശ്രമിക്കണം. പറഞ്ഞ കാര്യം മനസ്സിലാക്കാത്ത പരാതി ഉണ്ടെങ്കിൽ പറഞ്ഞ വിശദീകരിച്ചു തരാം, അത്രേ എനിക്ക് ചെയ്യാൻ പറ്റൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇന്നലത്തെ ക്ലാസ് ഇന്ന് ചിലരെ എന്നെ എഴുതിക്കൊണ്ട് കാണിച്ച ഒരു തെറ്റും കൂടാതെ ഇന്നലെ പഠിപ്പിച്ചതല്ല, ഒരു തെറ്റുമില്ല എഴുതി കാണിച്ചപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് പലരും. പിറ്റേ ദിവസം ചോദിക്കുമ്പോൾ അത് തെറ്റുകൂടാതെ പറയുന്നുണ്ട്. അത് എല്ലാവർക്കും കഴിയുന്നില്ലായിരിക്കും, കഴിയാത്തവർ കൂടുതൽ പരിശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇതിനകത്ത് വേറെ കഴിയുന്നില്ല. ഇത് പ്രഭാഷണം കേൾക്കാനിരിക്കുകയെന്ന് വിചാരിക്കരുത്. പരിശ്രമിക്കാൻ തയ്യാറുണ്ടോ മുമ്പോട്ട് പോകും. എന്തായാലും കുറച്ചുപേരും മനസ്സിലാക്കുന്നുണ്ട്, ബാക്കിയുള്ളവരും ശ്രമിക്കുക എന്ന് മനസ്സിലാവും. ആർക്കും ഇത് അസാധ്യമായ കാര്യമല്ല. മുമ്പ് പറഞ്ഞ എല്ലാം ഓർമ്മയായിരിക്കും. അപ്പോൾ ഒരാൾ പറയുന്നു ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ശരി മനസ്സിലായില്ല, ഇതുവരെ പറഞ്ഞ എന്തെങ്കിലും അറിയാമോ, ഏതെങ്കിലും സൂത്ര ഓർമ്മയിലുണ്ടോ, ഏതെങ്കിലും വിടത്തി ഓർമ്മയിലുണ്ടോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇതുവരെ പറഞ്ഞ ഒന്നും ഓർമ്മയില്ലെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യും? അവരെ ആർക്ക് സഹായിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് പോരായ്മയുണ്ടെങ്കിലേ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ കാര്യമൊന്നുമില്ല. പരിശ്രമം ആവശ്യമാണ്. അല്ലാതെ ചെകിടൻ കഥകളി കാണും പോലെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും കുറച്ചുപേര് നല്ലോണം മനസ്സിലാക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ പരിശ്രമിക്കുക, അല്ലെങ്കിൽ ഏത് മനസ്സിലാകുന്നില്ല എന്നുള്ള എന്നോട് പറയുക, അത് ഞാൻ വിശ്രമിക്കത്തില്ല. അല്ലെങ്കിൽ ക്ലാസ് കേട്ട് പോകുക, എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ അപ്പോൾ ഇവിടെ എന്താണ് ഉടനെ അടുത്ത സൂത്രം വന്നു. ജഗത്ത് ലീയതയെന്ന് എഴുതി, നമ്മൾ എഴുതിയവിടെ പോയി. ഇവിടെ എന്താണ് തോർലി തവർഗം, ജഗത്തിലെ തവർഗം, അതിന്റെ പരത്തിൽ ഇല്ലായിരിക്കുന്നു എല്ലക്കാരും. അപ്പൊ അതിന്റെ സവർണം പൂർവ്വത്തിന് വരുമെന്ന് പറഞ്ഞു. സവർണം വിധിക്കുമ്പോൾ ഏത് സൂത്രം വരും? തുല്യാസപ്രയത്ന സവർണം വന്നു. അപ്പോ അല്ല അത് വരുന്നു. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം വരുന്നത്, അതിൽ ഒരു സ്ഥാനം കാണുമ്പോൾ അവിടെ പ്രവർത്തിക്കാനായി എല്ലാ സൂത്രങ്ങളും വരും. ആര് പ്രവർത്തിക്കണമെന്നുള്ളത് പാണിനി തീരുമാനിക്കും, അതിന് നിയമങ്ങൾ വച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം പാണിനി പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് തോർലിയല്ല പ്രവർത്തിക്കേണ്ടത്, ജലാം ജശോ അന്തേ. എന്തുകൊണ്ടാണ് ജലാം ജശോ അന്തേ എന്ന് പറയുന്നതും തോർലി എന്ന് പറയുന്നതും രണ്ട് ത്രിപാദിയിലെ സൂത്രങ്ങളാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ത്രിപാദിയിൽ പ്രവർത്തിക്കുമ്പോൾ ആദ്യ സൂത്രം ആദ്യം പ്രവർത്തിക്കണം, പിന്നെ രണ്ടാമത് പ്രവർത്തിക്കാൻ പറ്റും. ത്രിപാദിയിൽ ആദ്യ സൂത്രമാണ് എന്ത്? ജലാം ജശോ അന്തേ. സംശയം ഉണ്ടെങ്കിൽ നമ്പർ നോക്കുക, സംശയമുള്ളവർ നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു വിശ്വസിക്കുക. ഇപ്പൊ എന്ത് വരുന്നു? ജലാഞ്ജശോ അന്തേ പ്രകാരം, ജലാഞ്ജശോ അന്തേ രണ്ടാം ഭാഗത്തിലാണ്, തോർലി എന്ന് പറയുന്നത് നാലാം ഭാഗത്തിലാണ്. തോർലി അവസാനം വരുന്ന സൂത്രമാണ്, ഏറ്റവും അവസാനമല്ല, അവസാനം അടുക്കുമ്പോൾ വരുന്ന സൂത്രമാണ്. ഇപ്പൊ ജലാഞ്ജശോ അന്തേ പ്രവർത്തിക്കുമ്പോൾ ഇനി സൂത്രം നോക്കുക, എന്താ പറയുന്നത്? പദാന്തേ ജലാം എന്ന് വെച്ചാൽ പദാന്ത ജല്ലിന്, പദാന്തത്തിൽ വരുന്ന ജല്ലിന്, ഒരു പദത്തിന്റെ അന്ത്യത്തിൽ വരുന്ന ജല്ലിന് ജശു വരും. ഇത് പദമാണ്, ജഗത്തൊരു പദമാണ്, സുബന്ധമാണ്, അതുകൊണ്ട് പദമായി. ആ പദത്തിന്റെ അന്ത്യത്തിലുള്ള ജല്ല് തകാരമാണ്. എന്തുകൊണ്ട് ജല്ല് ഏതൊക്കെയാണെന്ന് നോക്കുക. അതെ, ജപഞ്ഞ് ഘടദശ് ജപഘടദശ് ഗപചടത്തം കപയ് ശശസര് അതുവരെയുള്ളതാണ് ജല്ല്. നോക്കുമ്പോൾ വർഗാക്ഷരങ്ങളെല്ലാം വന്നു, അതിൽ ഒഴിവാകുന്ന ഏതൊക്കെ? അനുനാസികങ്ങൾ ഒഴിവാകും. കാരണം അനുനാസികങ്ങൾ എന്ന് പറയുമ്പോൾ ജമഞ്ഞിന് മുമ്പിലാ തുടങ്ങുന്നു, അയവരട്ടില്ലെന്ന് ജമങ്ങളെന്നാണ്, അത് ഒഴിവാക്കണം. പിന്നെ വരുന്നത് അന്തസ്ഥങ്ങൾ, അതിന്റെ മുമ്പേ പോയി. പിന്നെ വർഗാക്ഷരങ്ങൾ, അന്തസ്ഥം വർഗത്തിൽപ്പെടുന്നതല്ല, വർഗാക്ഷരങ്ങളിൽ അനുനാസികങ്ങൾ ഒഴിവാക്കാൻ പോകണം. പിന്നെ വരുന്നത് ശാസാസഹ, ഇത്രയാണ്. ഇതിന് ജസ്സി വരുമെന്ന് പറഞ്ഞു. എല്ലാ വർണ്ണങ്ങൾക്കും ജസ്സി വരുമെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഉദാഹരണം കിട്ടത്തില്ല. കാരണം ഈ സൂത്രം പ്രവർത്തിക്കുന്നിടത്ത് തന്നെ മറ്റു പല സൂത്രങ്ങളും കയറി പ്രവർത്തിക്കും. ഒന്നാമത് ത്രിപാദി വരുന്ന സൂത്രമാണ്, അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ഥലത്തും അത് പ്രവർത്തിക്കുന്നതിന് നമുക്ക് ഉദാഹരണം കിട്ടത്തില്ല. ഉദാഹരണം കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇവിടെ പത്ത് ജഗത്ത്, ജഗത്ത് എന്ന് പറയുന്നത് ഇതിലെ തകാരം ജല്ലിപ്പെടുന്നതാണ്. അതിന്റെ പരത്തിലെന്തിരിക്കുന്നു? ലകാരം. പരത്തിലെന്തിരിക്കുന്നു എന്ന് നോക്കുന്നില്ല. ഇവിടെ എന്താ പറയുന്നത്? ജലാഞ്ജസ്യ എന്താ പറയുന്നത്? പദാന്തത്തിലെ ജല്ലിന് ജസ്സി വരുമെന്ന് പറഞ്ഞു. പരത്തിൽ നിന്ന് വേണമെന്ന് പറഞ്ഞില്ല. ഒരു കണ്ടീഷനേ ഉള്ളൂ, അത് പദത്തിന്റെ അന്ത്യത്തിലായിരിക്കും. എന്നാ അവസാനവും എന്നും പറയുന്നില്ല. അവസാനം എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? അത് തന്നെ. എന്താ അതിന്റെ വിശേഷത? അതിനുശേഷം ഒന്നും കാണത്തില്ല. അന്തോന്ന് പറഞ്ഞാൽ അതിനുശേഷം പിന്നെ ഒന്നും കാണത്തില്ല. അല്ല, അവസാനമെന്ന് പറഞ്ഞു. അവസാനം എന്ന് പറഞ്ഞാൽ ശേഷം കാണത്തില്ല. അന്തോന്ന് പറഞ്ഞാൽ ശേഷം വരാം. ഇവിടെ ഉണ്ട് ജഗത്തിൽ ഏതെന്നിരിക്കുന്നു. അപ്പൊ ഈ വ്യാകരണത്തെ സംബന്ധിച്ച് ഒരു കാര്യം ഇതാണ്, നമ്മളീ പഠിച്ചിരിക്കുന്ന നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഓർമ്മയിലിരിക്കും. പഠിക്കണമെങ്കിൽ, മുമ്പോട്ട് പഠിച്ചു പോകണമെങ്കിൽ. ഇപ്പോൾ പഴയത് ഓർമ്മയില്ലാത്ത ഒരാൾ എനിക്ക് പറയുന്നത് മനസ്സിലാവില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, സഹായിക്കാൻ പറ്റത്തില്ല. ബ്രഹ്മാ വിചാരിച്ചാലും സാധിക്കത്തില്ല. ഇത് അഭ്യസിച്ച് ഒരു ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്നത് അതൊരു ഒരു ഒഴിവൊഴിവ് മാത്രം, പരിശ്രമിക്കാൻ വയ്യ. നമ്മളങ്ങനെ ശീലിച്ചിട്ടുള്ള എല്ലാ ഉരുട്ടിയും വായി വെച്ച് തന്നു കഴിച്ച് ശീലമുള്ളവരാണ്. അപ്പോൾ സ്വയം പരിശ്രമിക്കാൻ ചിലർക്ക് പ്രയാസമായിരിക്കും. അതുപോലെ ഇത് ഉരുട്ടി കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്, ഒരു രക്ഷയില്ല. അവനവന്റെ ഭാഗത്ത് പണിയെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഓർമ്മയിരിക്കും ആർക്കും. അതിന് പ്രായമോ ഇതൊന്നും പ്രശ്നമേ അല്ല. ഞാനും 10-30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നതന്നെ, രാമശബ്ദം കേൾക്കുന്നതന്നെ. പ്രായമൊന്നതിനൊരു വിഷയമല്ല. പരിശ്രമം ഉണ്ടാവണം, താല്പര്യം ഉണ്ടാവണം, പരിശ്രമിക്കണം. ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും അപേക്ഷിച്ച് എനിക്ക് ബുദ്ധി കുറവാ. ബുദ്ധി വളരെ കുറഞ്ഞ ആളാണ്. എനിക്കറിയാം, നിങ്ങൾ വിചാരിക്കും വലിയ ബുദ്ധിമാനാണ്. ബുദ്ധി എനിക്ക് വളരെ കുറവാണെന്ന് എനിക്കറിയാം. ബുദ്ധിയൊന്നും ഇതിനൊരു വലിയ വിഷയമല്ല. നമ്മൾ പരിശ്രമിക്കണം, പരിശ്രമിച്ചാൽ പഠിക്കാൻ പറ്റും. ഞാൻ എത്ര പരീക്ഷ എഴുതിയ പരീക്ഷകളെല്ലാം തോറ്റ ആളാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ അത് സംഭവിക്കും. അതുകൊണ്ട് ഞാൻ എഴുത്ത് നിർത്തിയത്. എഴുതിയാത്തോക്കെ പിന്നെ എന്തിനാ എഴുതുന്നതെന്ന് വിചാരിച്ച് എഴുത്ത് നിർത്താൻ തന്നെ കാരണം അതാണ്. ഞാൻ ബുദ്ധി ഉള്ള ആളല്ല. അപ്പം അങ്ങനെയും ചിന്തിക്കരുത്. വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളല്ല, ബുദ്ധിയുള്ള ആളല്ല, പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എം എ പി എച്ച് ഡി എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്, കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ചിരിച്ചിട്ടുണ്ട്. വ്യാകരണത്തിൽ പി എച്ച് ഡി എന്നൊക്കെ പറയും. ഒരു പി എച്ച് ഡി ഇല്ല. അതൊന്നുമല്ല ഇതിന്റെ മാനദണ്ഡമെന്ന് പറയുന്നത്. നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറാണ്. പ്രായമോ, ഇന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിക്കുക എന്ന് വെച്ചാൽ ഞാൻ സ്വയം പഠിക്കുകയാണ്. അപ്പോൾ അത് ഒന്നും ഇതിന് വിഷയമല്ല. പരിശ്രമിക്കാൻ തയ്യാറാകണം. അപ്പോൾ ഇതെല്ലാം ഓർമ്മയിലിരിക്കും മനസ്സിൽ കുറേ. എല്ലാം ഒന്നുമല്ല, എന്നാലും ആവശ്യമുള്ളതെല്ലാം ഓർമ്മയിലിരിക്കും. അതും വയ്യ എന്ന് പറഞ്ഞാൽ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? ജഗത് തകാരം ഇരിക്കുന്നു. അപ്പോ ആ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയിരിക്കണം. എന്താണ് അവസാനം, എന്താണ് അന്തം, ഈ പറഞ്ഞൊക്കെ ഓർത്തു വയ്ക്കണം. ഓർത്തില്ലെങ്കിൽ ബലമായിട്ട് ഓർമ്മിപ്പിക്കണം, അഭ്യസിക്കണം. അപ്പോ ഇവിടെ എന്ത് വരുന്നു? ജഗത് എന്നിരിക്കുന്നത് തകാരം. അത് വേറെ കാര്യമുണ്ട്. ഞങ്ങൾ ഒരുപാട് പഠിച്ചവരാണ്. ഞങ്ങൾക്ക് പി എച്ച് ഡി ഉണ്ട്, മണ്ണാങ്കട്ടയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു രക്ഷയില്ല. ആ പഠിത്തം കൊണ്ടൊന്നും ഇവിടെ യാതൊരു കാര്യമില്ല. ഇവിടുത്തെ പഠനം എന്ന് പറയുന്നത് എന്താണ്? വളരെ ബുദ്ധി കേന്ദ്രീകരിച്ചുള്ള ഒരു പഠനമാണ്. ഒരുപക്ഷെ നമ്മളങ്ങനെ പഠിച്ചിരിക്കില്ല. അങ്ങനെ പഠിച്ച് ശീലം കാണത്തില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വായിച്ച് പരീക്ഷ എഴുതി പരീക്ഷയൊക്കെ പാസ്സായി കാണാതെ പഠിച്ച് പരീക്ഷ, അന്നത്തെ ആ പഠനമൊന്നും ഇവിടെ നടക്കത്തില്ല. ഇവിടെ പഠനം എന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് നടക്കണം. ആത്മാർത്ഥമായിട്ട് നടക്കുക എന്ന് വെച്ചാൽ വളരെ ഓരോ ശബ്ദത്തിലും മനസ്സിനെ കേന്ദ്രീകരിച്ച് പഠിക്കണം. അപ്പോഴേ നമ്മൾ മനസ്സിലാവും എങ്ങനെയാ പഠിക്കുന്നതെന്ന്. മനസ്സിലാവുന്നതെന്ന് അങ്ങനെയാണ്. കുറെ അല്ലാതെ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ കാണാതെ പഠിച്ചു വെച്ച് പരീക്ഷ എഴുതി ശീലിച്ചവർക്ക് ഇത് പറ്റത്തില്ല. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ എടുത്ത പൊങ്ങാത്ത ഡിഗ്രിയൊക്കെ കാണും. ഇവിടെ അതിനൊക്കെ ചവറ് വിലയാണ്, യാതൊരു പ്രയോജനമില്ല. എത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും ഓരോ അക്ഷരത്തിലും, ആ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാൻ എനിക്ക് അവസരം വന്നത് ഈ വ്യാകരണം പഠിക്കുമ്പോഴാണ്. അതുവരെ അങ്ങനെ ഒരു അവസരം വന്നില്ല. അതുകൊണ്ട് ഞാനൊന്നും പഠിച്ചിട്ടുമില്ല. എന്റെ പഠനം എന്ന് പറയുന്നത് സീറോ ആണ്. ഇത് പഠിച്ചപ്പോഴാണ് മനസ്സിലാകുന്നു ഇങ്ങനെ പഠിക്കുക ഇങ്ങനെയാണെന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അത് പുതിയ പഠനമായിട്ട് ഇതിനെ എടുക്കണം. ഇതുവരെ പഠിച്ചതുപോലെ ഒന്നും കാര്യം നടക്കത്തില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ പഠിപ്പിച്ച് നശിപ്പിച്ചിട്ടുള്ളവരുമാണ് ഇവിടെ. അതൊന്നും ഇവിടെ പ്രയോജനപ്പെടത്തില്ല. ആ പഠനം ഇവിടെ ശരിയാവില്ല. ബുദ്ധിക്ക് ഏകാഗ്രത വേണം. അങ്ങനെ ശ്രദ്ധിച്ചു നോക്കുക, മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി നോക്കുക, അപ്പോൾ ഇത് ശരിയാവും. ഓരോ അക്ഷരത്തിലും ഓരോ ശബ്ദത്തിലും മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി നോക്കുക. അപ്പോൾ ഇവിടെ എന്തു പറഞ്ഞു? ഇവിടെ പദാന്തം അവസാനമല്ല. ഇവിടെ പദാന്തമാണ്. കാരണം പരത്തിൽ ലീയതയിരിക്കുന്നു, തകാരത്തിൻ്റെ പരത്തിൽ ലായിരിക്കുന്നു. പറഞ്ഞു ജലാം ജശു അന്ത ജല്ലുകൾക്ക് ജശു ഒരു എന്ന് പറഞ്ഞു. ജല്ല ഏതൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കി. ജസ് ഏതൊക്കെയെന്ന് നോക്കുക. ജ ബ ഗ ഡ അപ്പൊ ഇവിടെ നോക്കുക, അഞ്ച് വർഗങ്ങൾ, കാ ച ട ത പ, ഈ അഞ്ച് വർഗങ്ങൾ. ഈ അഞ്ച് വർഗങ്ങൾക്ക് വേണ്ടി അഞ്ചാദേശം. ഒരു വർഗത്തിനൊരാദേശം, കാ ഖ ഗ ഘ, അതിനൊരാദേശം എന്താണ്? ഗ. അടുത്തേതാണ് ച ച ജ ജ, അതിനൊരാദേശം ജ. അതിനൊരാദേശം എന്താണ്? ഡ. ത ധ ദ ധ, അതിനെന്താണ് ആദേശം? ദ. പ ഫ ബ ഫ, അതിനെന്താ ആദേശം വരുന്നു? ബ. എന്തുകൊണ്ടങ്ങനെ വരുന്നു? സ്ഥാനാന്തരതമോ? എന്നിട്ടാണോ പറയുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് തന്നെ എല്ലാവരും ഉത്തരം പറയുന്നുള്ളൂ. പിന്നെ ഇത് ആർക്കാ മനസ്സിലാകാത്തത്? ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട് ആരെങ്കിലും? ഉറങ്ങുന്നുണ്ടെങ്കിൽ മനസ്സിലാകത്തില്ല. അതിന് ഗ വരുന്നു, ച ഛ ജ ഛ ജ വരുന്നു, ഠ ഠ ഡ വരുന്നു, ത ഠ ദ വരുന്നു, പ ഫ ബ വരുന്നു. എന്തുകൊണ്ട്? ജല്ലിന് ജസ് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ജല്ലിലെ ഒരു ഏതെങ്കിലും ഒരു വർണ്ണത്തെ എടുക്കുക, കായ എടുക്കുക. ഇവിടെ ഇപ്പം ഇല്ല, നമ്മൾ വെറുതെ കായ എടുക്കുക. കായ്ക്ക് ജസ് വിധിച്ചു കഴിഞ്ഞാൽ ആദ്യം കായയുടെ സ്ഥാനം നോക്കുക, എന്താണ്? കണ്ട ആദേശത്തിൽ കണ്ട സ്ഥാനമുള്ള ഏത്? ഗ. ഗ വരും. ചായ എടുത്തു നോക്കുക, ച സ്ഥാനിൽ നിന്ന് കൽപ്പിക്കുക. ഇച്ഛന എന്താ വരും? ആദേശത്തിൽ എന്ത് വരും? ജ വരും. അടുത്ത് ടായ എടുക്കുക, മൂർത്ത ഞാനെന്ത് വരും? ഡ വരും. തായ എടുക്കുക, അടുത്തുള്ള സ്ഥാന ദന്ത, ആനന്ദ് വരും, ഡ വരും. പായ എടുക്കുക, ഉപവത്മാനിയാന, അവിടെ ബ വരും. ഇത് വളരെ എളുപ്പമാണ്. പിന്നെ ശേഷിക്കുന്ന എന്താണ്? ശാഷ സഹ, അത് നോക്കാം. അത് വരുമ്പോ വരുന്നിടത്ത് വെച്ച് കാണാം. ഇവിടെ ഇപ്പൊ ഇത്രയും, കാരണം നമുക്കറിയാം ഈ ആദേശമായി വരുന്നത് ഗ ജ ഡ ദ ബ, ഇത് വർഗാക്ഷരങ്ങളോട് ചേരുന്നതാണ്, അതിപ്പെടുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ സ്ഥാനികള് ഇതായിരിക്കും, അതിനായിരിക്കും ഈ ആദേശം വരുന്നത്. അങ്ങനെ ആയിരിക്കും. ഇനിയിപ്പോ അങ്ങനെയല്ല, എന്നിരുന്നോട്ടെ, ശ എടുക്കുക, ശ വരികയാണെങ്കിൽ അത് വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ അതിനൊക്കെ അപവാദങ്ങൾ വരും. പാണിനി അപവാദസൂത്രങ്ങൾ പഠിക്കും. വൃശ്ചൃശ്രജയാജ്രാജ്ജാംഷ, ഇങ്ങനെയൊക്കെ സൂത്രങ്ങളുണ്ട്. ഹോഠ, ഹകാരത്തിൽ ഠകാരം വിധിക്കും. അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറഞ്ഞത്. അതിനൊക്കെ അപവാദങ്ങൾ വന്ന് പോവും. പിന്നെ വരുന്ന എന്താണ്? ഷായുടെ ഉദാഹരണം കിട്ടും. അതും പദാന്തത്തിലായി കിട്ടുന്നില്ല. അവിടെയൊക്കെ വേറെ ഈ സൂത്രത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇത് വരുന്നിടത്ത് മറ്റു പല സൂത്രങ്ങളും പ്രവർത്തിച്ചിരിക്കും. അപ്പൊ അവിടെ പിന്നെ അതെങ്ങനെ വന്നെന്നറിയാൻ വേറെ പോകേണ്ടി വരും. അങ്ങനെ ഇല്ലാത്ത ഉദാഹരണം മാത്രമേ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. കുഴപ്പങ്ങൾ പരമാവധി ഒഴിവാക്കിയാണ് നമ്മൾ പോകുന്നത്. അതെല്ലാം വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കും. ഇപ്പോൾ ഷാ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഇതിലേത് വരും? എന്തുകൊണ്ട് വരട്ട്, ഋഷണ മൂർത്ത, അങ്ങനെ വരും. ബാക്കിയുള്ളിടത്തെല്ലാം വേറെ സൂത്രങ്ങൾ അപവാദമായിട്ട് പാണിനി വിധിക്കുമ്പോൾ പിന്നെ ഇതിനവിടെ പ്രവർത്തിക്കേണ്ട ആവശ്യം വരത്തില്ല പദാന്തത്തിൽ. അപ്പൊ ഇവിടെ ഇപ്പം നമുക്ക് എന്തായിരിക്കുന്നു? ജഗത്. ഇവിടെ തവർഗത്തിൽപ്പെട്ടാണ്, ജല്ലിൽപ്പെടുന്നു. വളരെ എളുപ്പം മനസ്സിലാകും. ഇവിടെ ജസ്സി വിധിച്ച ഏത് വരും? ദാ വരും. എന്തുകൊണ്ട്? സ്ഥാനാന്തരമായി എന്തു പറയുന്നു? ലസാനാം ദന്ത, കവർഗത്തിൽപ്പെട്ട ദാ വരുന്നു. ജഗത്ത് ലീയത്തെ, ഇനിയെ തോറിലേക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഇനി തോറലി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തുവരും? ഇങ്ങനെയാണോ വരുന്നത്? ദകാരത്തിന് ലകാരം വരും. ജകല്ലിയതേ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നേരിട്ട് തോറലി പ്രവർത്തിച്ചില്ല? എന്തുകൊണ്ടാണ്? പൂർവം പ്രവർത്തിച്ചിട്ട് അതിനുവേണ്ടി പറയുന്ന സൂത്രം ഏതാണ്? ഋത്രാസിക്ക. അതുകൊണ്ട് എന്ത് ചെയ്തു? ജലാഞ്ജസോ അന്തേ പ്രവർത്തിച്ചു കഴിഞ്ഞതിന് ശേഷമേ തോറലിക്ക് പ്രവർത്തിക്കാൻ പറ്റും. അല്ല, ഇനി ജലാഞ്ജസോ അന്തേ ഇല്ലെന്ന് വെച്ചോളൂ, തോറലി പ്രവർത്തിച്ച അങ്ങനെ ഒരു രൂപം ഇങ്ങനെ തന്നെ വരും. രൂപത്തിന് വ്യത്യാസമൊന്നും വരത്തില്ല. പക്ഷേ പാണിനി ഉണ്ടാക്കിയിരിക്കുന്ന നിയമം അനുസരിച്ച് കർമ്മത്തിനെ പ്രവർത്തിക്കാം. അതിന് വേറെ പല ഉപയോഗങ്ങളുമുണ്ട്. ആ നിയമം പാലിക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. പലയിടത്തും അതിൻ്റെ ആവശ്യം വരും. ഉണ്ടെന്ന് വരുന്നു, ജലാം ജശുവിൻ്റെ ജല്ലുകൾക്ക് ജശു വരുന്നു അന്തത്തിൽ. ഇപ്പോൾ വേറെ നിമിത്തമൊന്നുമില്ല, പദത്തിന്റെ അന്ത്യത്തിലായിരുന്നാൽ മതി. പരത്തിൽ തന്നെ വേണമെന്ന് പറയുന്നില്ല. ഇപ്പൊ ജഗത്ത് ലിയതേ, ജഗല് ലിയതേ. ഇനി വേറെ ഉദാഹരണം കൊടുക്കാം. ലിയതേ ലയിക്കുന്നു, മറയുന്നു എന്നൊക്കെ ഉള്ള അർത്ഥം. രണ്ടിനും ഉദാഹരണമായിട്ട് വരും. ജലാഞ്ജുഷേന്ദ്രയ്ക്ക് ഉദാഹരണമായിട്ട് വരും, തോറിലേക്ക്. തൃഷ്ടുഭ് ഛന്ദസിന്റെ പേരാണ്. കാരണം ഇതിനൊക്കെ അപൂർവ ഉദാഹരണമുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തിരഞ്ഞു പിടിച്ചെടുക്കുന്നത്. തൃഷ്ടുഭ് ലീയത്തെ തൃഷ്ടുഭ് ആണ്. തൃഷ്ടുഭ് എന്ന് പറയുന്ന ഇത് ഭകാരാന്തമായ ശബ്ദമാണ്. ലീയതേ ഇങ്ങനെ ഇരിക്കുമ്പോൾ തോറലിക്ക് വേണമെങ്കിൽ വരാം, പക്ഷെ ജല ജശവന്തയെ സമ്മതിക്കത്തില്ല. അത് കയറി പ്രവർത്തിക്കുമ്പോൾ എന്തുവരും? എങ്ങനെ? അല്ല, ഇത് ജലാഞ്ജസ്യന്തയ്ക്ക് ഉദാഹരണം. ജലാഞ്ജസ്യന്തയ്ക്ക് ഉദാഹരണം, അതിനു വേണ്ടിയിട്ടല്ല. തൃഷ്ടുഭ് ലിയതേ എന്നിരിക്കുന്നു. അതെടുത്ത് അവിടെ എന്ത് വരുന്നു? ജലാഞ്ജുശാന്തി വരുന്നു. ഇവിടെ പായ്ക്ക് എന്ത് വരും? തൃഷ്ടുഭ് ലിയതേ എന്ന് വരുന്നു. ഇത് തോർണിക്കല്ല, ജലാഞ്ജുശാന്തിക്ക് ഉദാഹരണം. തൃഷ്ടുഭ് ലിയതേ ജബഘടദേശ് എന്നു. വേറെ ഉദാഹരണം കൊടുക്ക. ഗുപ് ഗുപ് ഗുപ് ഗൂപ്പ്. അപൂർവമായ ശബ്ദങ്ങളെ ഉദാഹരണമായി കിട്ടത്തുള്ളൂ. ഗുപ് ലിയത്തെ എന്നെടുക്കുന്നു. ആ ഇവിടെ ഞാൻ ഉദ്ദേശിച്ച തോറലി എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതിന് ഉദാഹരണം കൊടുക്കാണ് രണ്ടിടത്ത്. അതായത് തോർലി വരുന്നിടത്ത് ജലാഞ്ജസ്യാന്തി വരുന്നു, പക്ഷേ ജലാഞ്ജസ്യാന്തി വരുന്നിടത്ത് തോർലിക്ക് എല്ലായിടത്തും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. തിരിച്ച് ഗുപ്പു രക്ഷണെ, ഗുപ്പ് എന്ന് പറയുന്നത് രക്ഷകൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് പകാരാന്തം. ഇവിടെ എന്ത് വരുന്നു? ഗുപ്പ് ജല്ലിൽ പെടുന്നു പകാരം. അവിടെ ജസ് വരുമ്പം ജസ്സിലേത് വരും? വരുന്നു ഗുബ്, രക്ഷകൻ ലയിക്കുന്നു ഗുബ്. ഇവിടെ എന്താണ്? ഇതാ ഉദ്ദേശിച്ചത്. നേരത്തെ ജഗത് ലീയത എന്നിടത്ത് അവിടെ തോറലി പ്രവർത്തിക്കാൻ വന്നപ്പോൾ അവിടെ ജലാഞ്ജസ്വന്തയിൽ പ്രവർത്തിച്ചു. പക്ഷെ ഇവിടെയൊക്കെ ജലാഞ്ജസ്വന്തയെ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ തോറലിക്ക് പ്രവർത്തിക്കാൻ അവസരമില്ല. ഗുബ് ലീയത എന്ന് വരും. അഗ്നിമത് വേറെ ഉദാഹരണമാണ്. അഗ്നിമത് അഗ്നിമഥനം ചെയ്യുന്നവൻ. അഗ്നിമത് അഗ്നിമത് അല്ല, രണ്ടാമത്തെ എങ്ങനെയായിരുന്നു? അഗ്നിമത് ലീയത്തെ ലയിക്കുന്നു. ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ തോർലി പ്രവർത്തിക്കുമോ? ഇവിടെ പ്രവർത്തിക്കാം, തോർലി പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ പ്രവർത്തിക്കാൻ ജലാഞ്ജസ്വന്തി സമ്മതിക്കില്ല. അത് വന്ന് പ്രവർത്തിക്കും. ആദ്യം പ്രവർത്തിക്കുമ്പോൾ എന്തായി മാറും? ജപ്പ കേട്ട ദേശാഗ്നി മദ് അലീയത്തെ, ആ രണ്ടും വ്യത്യാസം കാണിക്കാനാണ് നേരത്തെ ഇതും ഉദാഹരണം പറഞ്ഞത്. അഗ്നി മദ് സദ്ദല്ല മദ്, മദ് അഗ്നി മദ് അലീയത്തെ. ഇവിടെ എന്ത് വരുന്നു? ഇനി പ്രവർത്തിക്കാം. തോർലി തവർഗമുണ്ട്, പരത്തിൽ ലകാരം ഇരിക്കുന്നു, പൂർവത്തിൽ ലകാരം വന്നു. അഗ്നിമൽ ലീയത്തെ, ഈ സൂത്രങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പരസ്പരം എങ്ങനെ മാറിയും തിരിഞ്ഞും പ്രവർത്തിക്കുന്നു എന്നുള്ള നമ്മൾ അറിയും. ന്യൂട്ടനാണ് ഇത്തരം ഉദാഹരണങ്ങൾ പ്രത്യേകം എടുത്തു കാണിച്ചത്. ഇവിടെയാണെങ്കിൽ തോർലി വരുന്നു, അതിനെ അനുവദിക്കുന്നില്ല, ജലാഞ്ജിസോന്തി പ്രവർത്തിച്ചു, പിന്നെ തോർലി പ്രവർത്തിക്കുന്നു. നുവ് പറഞ്ഞ സ്ഥലത്താണെങ്കിൽ അവിടെ ജലാഞ്ജിസോന്തി പ്രവർത്തിക്കും, തോർലിക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വാക്ക് ഇച്ഛതി, വാക്ക് ഇച്ഛതി വാക്ക് കക്കാരാന്തശ, അവിടെയും വേറെ സൂത്രങ്ങൾ പ്രവർത്തിച്ചാണ് അങ്ങനെ വരുന്നത്. വാക്കെന്നിടത്തിന് മുമ്പുള്ള ഒരു സൂത്രം തുടങ്ങി ചോക്കു, ചോക്കു വാച്ചിന് വാക്കെന്നാണ്. ഇവിടെ വാക്കെന്ന് വരും, വാക്കെന്ന് രണ്ടു രൂപം വരും. അതിൽ വാക്ക് നമ്മൾ എടുക്കുകയാണ്, വാക്ക് ഇച്ഛതി. ഇവിടെ എന്ത് വരുന്നു? പരത്തിൽ ഇച്ഛതി ഇരിക്കുന്നു. ഇതെല്ലാം പദാന്തമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. പദത്തിന്റെ അന്ത്യത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ജല്ല, ഇതെല്ലാം ജല്ല. അവിടെ ജസ് വരുന്നു, കവർഗത്തില് ജസ് വരുമ്പോ ഏത് വരും? വാക്ക് ഇച്ഛതി. അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്ത ഉദാഹരണങ്ങളിലെല്ലാം പരത്തിൽ വന്നിരിക്കുന്ന എന്താണ്? എല്ലായിടത്തും ലകാരം, അല്ലെങ്കിൽ സ്വരങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ വേറൊരു കാര്യം പ്രത്യേകിച്ച് ഇതിപ്പോ മനസ്സിലായല്ലോ. ജലാഞ്ജസ്വന്തേ ധാരാളം പ്രവർത്തിക്കുന്ന സൂത്രമാണ്, പക്ഷെ മറ്റു സൂത്രങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സൂത്രമാണ്. ഒറ്റക്കായിട്ട് ഉദാഹരണം കിട്ടാൻ പ്രയാസം. ഇപ്പൊ തന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ തോർലി വന്നപ്പോ അവിടെ അത് കയറി പ്രവർത്തിച്ചു. അല്ലാതെ വരുന്ന അപൂർവ ശബ്ദങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജല്ലിന് ജസ് വരും പദത്തിന്റെ അന്ത്യത്തിൽ. ഇവിടെ നിന്നുകൊണ്ട് തന്നെ വേറൊന്നുകൂടെ മനസ്സിലാക്കണം. ജല്ലിന് ജസ് വരുന്ന വേറെ സൂത്രമുണ്ട്. പദാന്തം എന്ന് പറയുന്നില്ല, ജല്ലിന് ജസ് വരും, ജസ് വരമിരിക്കുന്ന ജസ് ആദേശമാണ്. ഇത് രണ്ടും നമ്മൾ പരസ്പരം ബന്ധപ്പെടുത്തി പഠിക്കണം. എങ്ങനെ തന്നെ എഴുതുക? സു ധ യു ഉപാസ്യ, സു ധ യു ഉപാസ്യ. ഇതും ജസ് ആദേശമാണ്. ഇതിന് ജസ്തു എന്ന് പറയും. ജസ്ത്വം, ജസ്ത്വം ശായാണ്. ജസ്ത്വം, ജസ്ത്വവിധി എന്ന് പറയും. ജസ്ത്വവിധി ശായാണ്. ജസ്ത്വവിധി സുധ യു ഉപാസ്യം, ധ യു ഉപാസ്യം. ഇനി ഇഗോയണച്ചിയിലേക്ക് പോവുക. തുടങ്ങിയിടത്ത് ഇഗോയണച്ചി ജലാം ജസ് ജസി പറയുന്നതും ജസ്തുവാണ്. ഏതിന്? ജല്ലിനെയാണ്. ഇവിടെ എന്താണ് പറയുന്നത്? ജലാം ജസ്യ അന്തേ പറയുന്നു. അതിനെ സൂത്രം നോക്കുക. ഇഗോണിച്ച് കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ സൂത്രം അച്ഛന്തിയുടെ തുടക്കത്തിൽ ജലാം ജസ് ജസി എന്റെ താഴെയും താഴെയിരിക്കുന്നത് സ്പഷ്ടമെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഈ സൂത്രത്തിൽ പൂർവ്വസൂത്രങ്ങളിൽ നിന്ന് പദങ്ങൾ അനുവർത്തിക്കുന്നില്ല. ഈ സൂത്രത്തിന്റെ അർത്ഥത്തിന് വേണ്ടി വേറെ പദങ്ങളെ അധ്യാഹരിക്കേണ്ട ആവശ്യമില്ല. ഈ സൂത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അർത്ഥം സ്പഷ്ടമാണ്. അങ്ങനെ വരുന്നിടത്താണ് താഴെ എഴുതിയിരിക്കുന്നത് സ്പഷ്ടം. എന്തുകൊണ്ട് ജലാം എന്ന് പറയുന്ന ഏത് വിഭക്തിയാണ്? ഷഷ്ടി ബഹുവിന്. അപ്പൊ അവിടെ ഒരു ഷഷ്ടി സ്ഥാനേ യോഗ, ഒരു സ്ഥാനിയാണെന്ന് കിട്ടും. അപ്പൊ ജല്ലിനാണ് ഇവിടെ ആദേശം വരേണ്ടത്. ജസ് എന്ന് പറയുന്ന ഏത് വിഭക്തിയാണ്? അപ്പൊ അത് ആദേശമാണ്. ഇത് ജസി എന്ന് പറഞ്ഞ ഏത് വിഭക്തി? അപ്പൊ അതെന്താണ്? പരനിമിത്തം. ഒരു പ്രക്രിയ ചെയ്യുന്നതിന് നമ്മൾ ഇത്രയും അറിയേണ്ട ആവശ്യമുള്ളു, ഏതാണ് സ്ഥാനി, ഏതാണ് പരനിമിത്തം, ഏതാണ് ആദേശം. അപ്പൊ നമ്മളൊരു ജലാം ജസോ അന്തേ എന്ന് പറഞ്ഞ് ഇത്രയും വ്യത്യാസമുള്ളൂ. അവിടെ പറയുന്നത് പരത്തിൽ ഇന്നത് വേണം എന്നവിടെ പറയുന്നില്ല, ജലാം ജസോ അന്തേ. പിന്നെ ബാക്കി രണ്ട് ഈ രണ്ട് സൂത്രത്തിനും ഒരുപോലെയാണ്. അവിടെ പറഞ്ഞു ജലാം ജസ്, ഇവിടെയും പറയുന്നു ജലാം ജസ്. അതുകൊണ്ടാണ് ഈ രണ്ട് സൂത്രം നമ്മൾ താരതമ്യപ്പെടുത്തി പഠിക്കുന്നത്. എന്താ വ്യത്യാസം എന്നറിയുന്നത്? ഇത് ഹെല്ലാണ്, അച്ചസന്ധി കൊടുത്തെങ്കിലും ഇത് ഹെല്ലാണ്, ഹെല്ലിലാണ് ഇവിടെ കാര്യം വരുന്നത്. അത് മാത്രമല്ല, ഈ സൂത്രം നോക്കുക, എട്ടാം അധ്യായത്തിലെ നാലാം ഭാഗത്തിലെ അവസാന സൂത്രമാണ്, അവസാന ഭാഗത്ത് വരുന്നതാണ്. എന്നുവെച്ചാൽ ഇത് പദാധികാരത്തിലല്ല. ഇവിടെ പദസ്യാന്ന് വന്നിട്ട് അവിടെ വന്നതുപോലെ പദാന്തസ്യാന്ന് വരത്തില്ല. അവിടെ എന്താ പറഞ്ഞത്? പദാന്തേ ജലാം എന്നുവെച്ചാൽ പദാന്താനാം ജലാം എന്നാണ്. പദത്തിലെ അന്ത്യത്തിലുള്ള ജല്ലുകൾക്ക് ജസ് വരുമെന്നാണ്. ഇവിടെ ഒന്നും പറയുന്നില്ല. എവിടെയെങ്കിലും ഒരു ജല്ല് കണ്ടു കഴിഞ്ഞാൽ അതിന് ജസ് വരും. പക്ഷെ പരത്തിൽ ഒന്ന് പറയുന്ന എന്താണ്? ജസ് വരമിരിക്കണം. ജപകട ദേശ് ജഭഞ്ഞ് ഘടദഷ് എല്ലാം വന്നോ, ജഭഞ്ഞ് ഘടദഷ് ജപഘടദശ് എന്ന് പറയുമ്പോൾ ഇതിലെ ഏതൊക്കെ വർണ്ണങ്ങളാണ് വരുന്നത്? വർഗത്തിലെ കാഖാഗ മൃദുവും ഘോഷവും ഇത്രയും പരത്തിയിരുന്നോ, ഇത്രയും പരത്തിയിരുന്നാൽ ഇത് വരും. ഇത് സാധാരണ വരുന്നത്, ഈ സൂത്രം പ്രവർത്തിക്കുന്നത്, കാരണം ഈ രണ്ട് ഉള്ളൂ, മൃദുവും ഘോഷമേ ഉള്ളൂ. ഇത് പൊതുവെ വരുന്നത് ഈ വർണ്ണങ്ങൾക്ക് ഇരട്ടിപ്പ് വരുന്നിടത്താണ്. ഇരട്ടിപ്പ് വരുന്നിടത്ത് പൂർവ്വത്തിൽ ഈ സൂത്രം പ്രവർത്തിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജസി എന്ന് പറയുന്നത്. ജല്ലാണ് ഇവിടുത്തെ സ്ഥാനി, ജസ് ആദേശമാണ്, ജസ് പരിഹരിക്കുന്നത്. അപ്പോ നമ്മുടെ ഉദാഹരണം നോക്കുക. ഉപാസം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിവിടെ സന്ധി ചെയ്ത് കഴിഞ്ഞു. സുധ് യു ഉപാസ എന്ന് പറയുന്നിടത്ത് സന്ധി നമ്മൾ ചെയ്ത് കഴിയുകയാണ്. ഇപ്രകാരം എണ്ണു വന്നാണ് ഇങ്ങനെ സന്ധി ഇനി ഒന്നും ചെയ്യാനില്ല. പക്ഷെ അതാണ് പറയുന്നത് ത്രിപാദിയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉച്ചാരണ സംസ്കാരം ആണ് ചെയ്യുന്നത്. ഉച്ചാരണത്തിലൊരു ചെറിയ ഭേദം വരുത്തുക ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ധ ഇത് എന്നിരിക്കുമ്പോൾ അത് സാധ്യമല്ല. ധകാരം എന്ന് പറയുന്നത് ജല്ലിപ്പെടുന്നുണ്ട്, പക്ഷെ പരത്തിൽ ജസില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ധകാരത്തിനെ ഇരട്ടിപ്പിക്കുന്നു. അതിനാണ് എന്റെ പൂർവ്വത്ര സൂത്രം നോക്കുക. എന്റെ പൂർവ്വത്ര സൂത്രം എന്താണ്? അനചിച്ച അച്ഛ പരസ്യ യരു ദ്വേ വാസ്തഹ നതു അച്ചി. അവിടുത്തെ സന്ധിയൊക്കെ നമുക്ക് പറയാം. അചഹ പരസ്യ എന്ന് പറഞ്ഞാൽ യരോ എന്നുള്ളത് ദ്വേ വാസ്തോ എന്നുള്ളടത്ത് നതു അച്ചി എന്നുള്ളടത്ത്. അതുകൊണ്ടാണ് നേരത്തെ പഠിപ്പിക്കാത്തത്, ഇത്രയും പഠിച്ചതിന് ശേഷം പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. ആദ്യമേ ആണ് ഇത് പഠിച്ചിരുന്നെങ്കിൽ ഇതുവല്ലോ മനസ്സിലാവും. ഇതി ധകാരസ്യ ദ്വിത്വേന സൂധു ഉപാസ്യ ഇതി ജാതേ. ദ്വിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരട്ടിക്കുക. മലയാളത്തിൽ പറഞ്ഞു ഒരു വർണ്ണം ഉച്ചരിക്കുന്നതിന് പകരം രണ്ട് വർണ്ണം ഉച്ചരിക്കുക, അത് തന്നെ വീണ്ടും ഉച്ചരിക്കുക. രണ്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പോരാ, ഏത് വർണ്ണമാണോ നമ്മൾ ആദ്യം ഉച്ചരിക്കുന്നത് അത് ഒരിക്കൽ കൂടെ ഉച്ചരിക്കുക. ഇവിടെ സൂധു യു എന്ന് നമ്മൾ സന്ധി ചെയ്തു കഴിഞ്ഞു. ഇവിടെ ആ ധകാരത്തെ ഒന്നുകൂടി ഉച്ചരിക്കുക, എഴുതുക. അപ്പോൾ എന്ന് വരും സൂധു ധു യു എന്ന് വരും. അതിനിവിടുത്തെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് നോക്കുക. ആദ്യം പറയുന്നു അച്ഛ പരസ്യ. ഇവിടെ സൂവിലെ പൂവിനെ അച്ചായിട്ടെടുക്കുക. അച്ഛന്റെ പരത്തിൽ ഇരട്ടിക്കുന്ന ഏതായിരിക്കണം? എര്, ഹയവരട്ടില്ല യാ തുടങ്ങി ശശസരുകൾ. എന്നുവെച്ചാൽ ഇവിടെ മനഃപൂർവ്വം ഒരാളെ ഒഴിവാക്കി. ആരെയാണ്? ഹായ ഒഴിവാക്കി. ഹായ് ഒഴികെയുള്ള ബാക്കി എല്ലാത്തിനും ഇരട്ടിപ്പ് വരാം. ഇത് നമ്മൾ സാധാരണ ധാരാളം ഉപയോഗിക്കുന്നതാണ്. മലയാളത്തിലും വാക്കുകൾ എഴുതുമ്പോൾ ധാരാളം ഉപയോഗിക്കുന്നതാണ് ഈ ഇരട്ടിപ്പ്. അപ്പോ ഇവിടെ പൂർവ്വത്തിൽ സ്വരം വന്നു. സ്വരത്തിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? ഏരു പ്രത്യാഹാരത്തിൽപ്പെട്ട ധകാരം ഇരിക്കുന്നു. ഇരട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ അത് വരും. അതിന് ദ്വേ ദ്വിത്വം വരുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, എന്താണ്? വാ, അത് വികല്പമാണ്, അത് വരണമെന്നില്ല. അതുകൊണ്ടാണ് മുമ്പ് നമ്മൾ ചെയ്യാത്തത്, കാരണം ഇത് നിർബന്ധമുള്ള കാര്യമില്ല. ഈ ഇരട്ടിപ്പെന്ന് പറയുന്നത് നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ മുമ്പ് സുദ്ധിവാസ്യ നമ്മൾ സന്ധി ചെയ്തത് ശരിയാണെന്നുകൊണ്ട് ഇത് വരാത്ത രൂപമാണ് നമ്മൾ ചെയ്തത്. ഇത് യുഗോണിച്ചമായിട്ട് ഇതിന് നേരിട്ടൊരു ബന്ധവുമില്ല. അന്നിപ്പം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം യുഗോണിച്ച് വന്നു കഴിഞ്ഞാൽ ഇത് വരണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ ഇതുകൂടെ പ്രയോഗിക്കാമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇതങ്ങ് ഒഴിവാക്കിയത്. ഇത് അത്യാവശ്യമുള്ള കാര്യമില്ല. പക്ഷേ ജലാൻ ജസ്വ അന്തേ എന്ന് പറയുന്ന സൂത്രം പഠിച്ചപ്പോൾ അവിടെ ജല്ലിന് ജസ്സു വരുന്നു. ഇതുപോലെ ജല്ലിന് ജസ്സു വേറെ എവിടെ വരുമെന്ന് നമ്മൾ പരിശോധിച്ചപ്പോഴാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ ഇത് ഈ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ കാര്യമായപ്പോൾ വ്യഞ്ജനത്തിൽ വരുന്ന കാര്യങ്ങളാണ്, സ്വരത്തിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവ വിളിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഇത് കൂട്ടത്തിൽ ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാകും. ഇതെന്തോ അവിടെ ഒഴിവാക്കാൻ വയ്യാത്ത ഒരു സാധനമാണെന്ന് നമ്മൾ ധരിച്ചു. തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അത് നമ്മൾ ഒഴിവാക്കിയത്. ഇപ്പം നമ്മുടെ ബുദ്ധി കുറച്ചുകൂടെ വികസിച്ച് പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്. ഉറങ്ങാത്തവർക്കൊന്നുകൂടെ പറയേണ്ടി വരും. ഇപ്പം എങ്ങനെ വരുന്നു? എന്നു എന്താ ഇവിടെ പറയുന്നത്? അച്ഛന്റെ പരത്തിൽ എരു വേണം, അതിന് ദത്വം വരണം, പിന്നെ ഒരു കണ്ടീഷൻ കൂടെ, അതിന്റെ പരത്തിൽ അച്ചിരിക്കാൻ പാടില്ല. അതിന് പരത്തിൽ അച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഹല്ലിരിക്കാം. ആ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് വലിയ വ്യാഖ്യാനമുണ്ട്, അത് നമ്മൾ പിന്നീട് ഒരു അവസരത്തിൽ പറയാം. അപ്പൊ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. അച്ഛന്റെ പരത്തിൽ എരിൽപ്പെട്ട ഒരു വർണ്ണം വേണം. അച്ഛന്ന് പറയുന്ന ഊവാണ്. അതിന്റെ പരത്തിലിരിക്കുന്ന എരിൽപ്പെട്ട വർണ്ണമാണ് ധകാരം. അതിന് ഇരട്ടിപ്പ് വരുന്നു. പരത്തിൽ എന്ത് വേണം? എന്ന് പറഞ്ഞിട്ട അച്ചിരിക്കാൻ പാടില്ലെന്നേ പറഞ്ഞു. ഇവിടെ ഇപ്പൊ എന്തിരിക്കുന്നു? ഹല്ലിരിക്കുന്നു. ഹല്ലിരിക്കണമെന്ന് പറഞ്ഞിട്ടാ അച്ചിരിക്കാൻ പാടില്ല. അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ ഹല്ലിരിക്കണമോ വേണ്ടെന്നുള്ള മറ്റൊരു ചിന്തയാണ്. അത് വേറൊരു അവസരത്തിൽ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഇത്രയും മാത്രം നോക്കിയാൽ മതി. എന്താണ്? അച്ഛന്റെ പരത്തിൽ ഏരിൽപ്പെട്ട ഒരു വർണ്ണം ഇരിക്കണം, അതിന്റെ പരത്തിൽ അച്ചു പാടില്ല എന്ന് പറഞ്ഞാൽ പൂർവത്തിൽ അച്ചാകാം, പരത്തിൽ അച്ചാകാൻ പാടില്ല. അത് പറയുന്നു ഒരു എരിന് ഇരട്ടിപ്പ് വരണമെങ്കിൽ പൂർവത്തിൽ വേണം അച്ചുകൂടി തീരും, പരത്തിൽ വേണ്ട. ഇപ്പൊ സൂധ് ഇരുന്നിരിക്കുന്നു, പൂർവത്തിൽ അച്ചുണ്ട്, പരത്തിൽ അച്ചില്ല. ഇരട്ടിപ്പ് വന്നപ്പോ എന്തായി? സൂധ് ഉപാസ്യമായി. ഉപാസ്യ ഇപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവന്നതാണ്. ഇനി നോക്കുക, ഇഹുവേണച്ചി എന്ന് പറയുന്നത് സപാദ സപ്താധ്യായ സൂത്രമാണ്. അപ്പൊ ഇഹുവേണച്ചി പ്രവർത്തിക്കുക യകാരം വന്നു. അപ്പൊ അതിന്റെ ജോലി കഴിഞ്ഞാൽ പിന്നെ ത്രിപാദിയുള്ള സൂത്രങ്ങൾ പ്രവർത്തിക്കാം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സപാദ സപ്താധ്യായയിലെ, അതായത് യുദ്ധകാണ്ഡത്തിലെ സൂത്രങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതിനാണോ പ്രവർത്തിക്കാൻ അവസരമുള്ളത് അതുവരെ അവർക്ക് വരാൻ പാടില്ല. ത്രിപാദിയുടെ സൂത്രങ്ങൾക്ക് വന്ന് പ്രവർത്തിക്കുക. ഉടനെ ഇവിടെ ഏത് വന്നു? അനുച്ഛിച്ച വന്നു, ത്രിപാദിയുടെ സൂത്രമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഏത് വന്നു? ജനാം ജസ്റ്റിസി വന്നു. ആദ്യം ഏത് പ്രവർത്തിച്ചു? എന്തുകൊണ്ട്? അതാണ് മുദ്ര സൂത്രം. അവിടെയൊക്കെ നിയമം പാലിക്കുന്നുണ്ട് ത്രിപാദിയിലെ. ആദ്യം സിദ്ധകാന്ഡത്തിൽ ഒരു സൂത്രം പ്രവർത്തിച്ചു, ഇഗവേണച്ച് അത് പ്രവർത്തിച്ചിട്ട് മാറി നിന്നു. അപ്പോൾ ഉടനെ അനുജിച്ച വന്നു, അതാണ് പിന്നെ അവസരമുള്ളത്. അതിനാണ് അത് വന്നിട്ട് ധകാരത്തെ ഇരട്ടിപ്പിച്ച് പൂർവ്വത്തിൽ സ്വരമുണ്ട്. ഇത് മാത്രം ഓർമ്മിച്ചാൽ മതി, പൂർവ്വത്തിൽ സ്വരം വേണം, പരത്തി സ്വരം പാടില്ല. ഇരട്ടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ചാൻസ് കിട്ടിയ ആർക്കാണ്? ജലാം ജസ് ജസി. അത് വന്നിട്ട് എന്ത് വന്നു? അത് നമുക്ക് അതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. ഇവിടെ തവർഗത്തിൽപ്പെട്ടാണ്, അതിന് ജസിലേത് വരും? ഇത് വരും. എന്ത് വന്നു? സുധു ഉപാസ്യ. പക്ഷേ ജലാം ജസ് ജസി എന്ന് പറയുന്നതിന് മുമ്പിലുള്ള സൂത്രമാണ് ജലാം ജസോ അന്തേ. അതെന്തുകൊണ്ടാണ് അവിടെ വരാത്തത്? അതേതോ വന്നോ? അത് പദത്തിന്റെ അന്ത്യത്തിലെ പ്രവർത്തിക്കും. ഇതൊക്കെയല്ല, ഇതൊരു പദത്തിന്റെ മധ്യത്തിലാണ്. അതുകൊണ്ട് ഇത് പദാന്തത്തിന് ഉദാഹരണമായി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഇതിനെ പഠിക്കാത്തതിന് ഒരു കാരണം അതാണ്. നമ്മൾ പദാന്ത സൂത്രങ്ങളാണ് പഠിച്ചു പോകുന്നത്. ഇത് ഇടയ്ക്ക് ഇങ്ങനെ വരും. അപ്പൊ എന്ത് വരുന്നു? സു ഉപാസ്യ. ഇപ്പോ പൂർവധകാരസ്യ ധകാര വന്നു. അപ്പൊ വന്നു സുധ് ജപകട ദശ് ധായാണ്ടിരുന്നു. അപ്പൊ ദാ വരുന്നു. അപ്പൊ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? സുധ് ദു ഉപാസ്യ. പിന്നെ സുധ് ദു ഉപാസ്യ. ഉപാസ്യ വിസർഗം വിടാൻ പാടില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് അവസാനമേ പാടുള്ളൂ. വിസർഗം വിട്ടാ വലിയ തെറ്റാണ് വ്യാകരണത്തിൽ, മാപ്പർഹിക്കാത്ത തെറ്റാണ്. സുധു ഉപാസ്യ വന്നു. ഇനി എന്താണ് സംയോഗം വന്നു അവിടെ? സുധുമൂന്ന് കൂടെ സംയോഗം വന്നു. ഏ സൂത്ര പറയുന്ന സംയോഗം? അതിന്റെ വൃത്തിയാണ് വേണ്ടത്. ഈ സൈഡിൽ പറഞ്ഞു, ഈ സൈഡിൽ ഇവിടെയും പറഞ്ഞു. അജ്ഭീർ അവിവിധാഹല സമീപ ഇവിടെ എന്ത് ചെയ്തു? അങ്ങനെ ഒരു സമീപം ഒന്നും പരത്തിലിരിക്കുന്ന ഊവിനെ കൂട്ടിച്ചേർത്ത് ശുദ്ധ്യുപാസ്യ ഇനി വിസർഗം എഴുതാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? തോറലി എന്നുള്ളിടത്ത് പ്രവർത്തിക്കാൻ പോയപ്പോൾ ഉടനെ അവിടെ ഒരാൾ കയറി പ്രവർത്തിച്ചു. അത് ജലാന് ജസ്യം എന്ത് ചെയ്യും? അത് പദാന്തമായതുകൊണ്ട് ഇവിടെ ജല്ലിന് ജസ്യ വിധിച്ചു. അതുപോലെ ജല്ലിന് ജസ്യ വിധിക്കുന്ന വേറൊരു സൂത്രമുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്തി മനസ്സിലാക്കണം. അതെവിടെയാണ് പ്രവർത്തിക്കുന്നത്? ഇതെവിടെയാണ് പ്രവർത്തിക്കുന്നത്? ഇത് പദാന്തമല്ലാത്തടത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ഉദാഹരണം നമ്മൾ മുമ്പ് തന്നെ പഠിച്ചെടുത്ത് കിട്ടി. വരുന്നു അപ്പോ അവിടെ ആദ്യം ദിത്വം വന്നു. അപ്പോൾ ഇവിടെ രണ്ട് സൂത്രം പഠിച്ചു, അനുജിച്ചയും ജലാഞ്ജസ് ജസിയും. അപ്പോ ഈ അനുജിച്ചയ്ക്കും ജലാഞ്ജസ് ജസിക്കും എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പഠിച്ചു പോകുന്ന ഭാഗമായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല, കാരണം അത് പദാന്തത്തിൽ വരുന്നതല്ല. അതിന്റെ ഉദാഹരണങ്ങൾ ക്രമേണ വന്നോളും നമ്മൾ പഠിച്ചോളൂ. പക്ഷെ ധനാഞ്ജയ ശശി എന്ന് പറയുന്ന അങ്ങനെയല്ല, നമ്മൾ ഈ പഠിക്കുന്നിടത്ത് ഇനി അതിന്റെ ആവശ്യം വരും. പക്ഷെ ഇതും അറിഞ്ഞിരിക്കണം, ഇതിനെ രണ്ടിനെയും താരതമ്യപ്പെടുത്തി. അപ്പം നമ്മൾ തോർലിയിൽ നിന്ന് ജലാഞ്ജസ്യം അന്തയിൽ പോയി, അവിടെ നിന്ന് ജലാഞ്ജസ്യസി വന്ന് പിന്നെ അനുജയിലെത്തി. പക്ഷെ അനുജ പ്രവർത്തിച്ച് ജലാഞ്ജസ്യ പ്രവർത്തിക്കൂ, എന്തുകൊണ്ട് പുറത്ര ആ സിദ്ധം പൂർവ്വസൂത്രം പ്രവർത്തിച്ചിട്ട് അടുത്ത സൂത്രം പ്രവർത്തിക്കുന്നു. ജലാഞ്ജസ്യസി പ്രവർത്തിക്കുന്നിടത്ത് ഈ ജലാഞ്ജസ്യസിയേക്കാളും മുമ്പിലത്തെ സൂത്രമാണ് ജലാഞ്ജസ്യം അന്തേ. ആ സൂത്ര സംഖ്യ നോക്കിയാൽ അറിയാം, മുമ്പിലാണെങ്കിലും അതിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, കാരണം അതിന് പദാന്തോന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഓർമ്മയിരിക്കണം, അത് ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കേണ്ടത് അഭ്യാസം കൊണ്ട് നിങ്ങളുടെ ജോലിയാണ്. അതുകൂടെ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. നിങ്ങളുടെ ഓർമ്മയിലേതിരിക്കാത്തതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഓർത്ത് വയ്ക്കണം, അഭ്യസിക്കണം, എഴുതണം, വായിക്കണം, പഠിക്കണം, കേൾക്കണം, അതൊക്കെ ചെയ്യണം. ഇനി തിരിച്ച് ജലാഞ്ജസ്യാന്തിയിലേക്ക് പോവുക. ഇത് ആദ്യം ഇതൊക്കെ ഒന്ന് സാമാന്യമായി മനസ്സിലാക്കി വെക്കുക, പിന്നെ നമ്മളതിൻ്റെ വിശേഷമായ കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ സൂത്രം എണ്ണം കൂടുന്നതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരുപാട് സൂത്രമായി. ആദ്യമായി നമുക്ക് ഇതിനൊരു ധാരണ ഉണ്ടാക്കി വെച്ച് പിന്നെ അതിൻ്റെ ഓരോ വിശേഷ കാര്യങ്ങളിലേക്ക് പോകണം. അങ്ങനെ ഇത് പഠിക്കേണ്ടത്. ജലാഞ്ജസ്യാന്തിയിൽ എന്താ പറഞ്ഞത്? ജല്ലുകൾക്ക് ജസ് വരും പദത്തിന്റെ അന്ത്യത്തിൽ. പക്ഷെ പദത്തിന്റെ അന്ത്യത്തിൽ എല്ലായിടത്തും വരത്തില്ല. അങ്ങനെ പറഞ്ഞെങ്കിലും നമ്മൾ ഒരു നിയമം പറയുമ്പോൾ നമ്മൾ കടുപ്പിച്ചങ്ങ് പറയും. പക്ഷെ എന്ന് വിചാരിച്ച് ഇവിടെ അങ്ങനെ കടുത്ത ഒരു നിയമവുമില്ല. ഏത് നിയമവും മാറ്റും. എപ്പോ വരത്തില്ല? പദത്തിന്റെ അന്ത്യത്തിൽ ജല്ലുകൾക്ക് ജസ് വരും, പക്ഷെ പരത്തിൽ ഖരിയിരിക്കാൻ പാടില്ല. വീണ്ടും കുഴപ്പമായി. ഇപ്പോഴേ തുടങ്ങി ചിലർക്ക് തലവേദന, വേറെ എന്തോ പ്രശ്നം വരാൻ പോവുകയാണ്. അടുത്ത് വരാൻ പോകുന്നതാണ് ഖരിച്ച. ജലാഞ്ജസ്യ അന്ത്യം കഴിഞ്ഞ് താഴോട്ട് നോക്കുക, തോറലയും കഴിഞ്ഞ് 24 അവസാനം ഖരിച്ച. ഇതും ജല്ലിനാണ് വിധിക്കുന്നത്. ഈ സൂത്രങ്ങൾ പരസ്പരം ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പറയുന്നത്. പുസ്തകക്രമം വിട്ടിട്ട് നമ്മൾ അറിയണം ജസ് വിധിച്ചിരിക്കുന്നു, അതെവിടെ വരുന്നു, എവിടെ വരുന്നില്ല, എങ്ങനെ വരും. ഇല്ലെങ്കിൽ സൂത്രം പഠിച്ചു നോക്കി നമുക്ക് ഉദാഹരണം വരുമ്പോൾ ചെയ്യാൻ പറ്റാതെ വരും. ഖരിച്ച എന്താണ് പറയുന്നത്? ഖരി ജലാം ചരഹസ്യ. ഖരി ജലാം ചരഹ, ഇതും ജല്ലിന് വിധിക്കുക തന്നെ. പക്ഷെ ജസ്സല്ല വിധിക്കുന്നത്, പിന്നെ എന്താണ്? ചര വിധിക്കുന്നത്, ഖരല്ല. ഖരിച്ച എന്ന് പറയുന്നത് എന്താണ്? ഖരു പരമിരിക്കേ, ഇത്രയേ ഉള്ളൂ. ഖരു പരമിരിക്കേ, എന്തിന് പരമിരിക്കണം? സൂത്രത്തിലുണ്ട് ജലാം. ജല്ലിന് ഖരു പരമിരിക്കുകയാണെങ്കിൽ ആ ജല്ലിന് എന്ത് വരും? ചരു വരും. ഖരും ചരും ജല്ലും ജസും എല്ലാം കൂടെ കിടന്ന് കുഴയരുത്. കുറച്ചൊന്ന് മനസ്സിരുത്തി സാവകാശം മനസ്സിലാക്കി പോവുക. നമ്മൾ വീണ്ടും ഇത് ആവർത്തിക്കും. അതുകൊണ്ട് അതങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയവനെ പോലെ ചിലർ ജീവിക്കുന്നുണ്ട്. അതിന്റെ കാര്യമൊന്നുമില്ല, നമ്മൾ വീണ്ടും ഇത് ആവർത്തിച്ചു വരും, പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതൊക്കെ മനസ്സിൽ ഒന്ന് ധരിച്ചു വച്ചേ പറ്റൂ. ജല്ല് ജസ് ജസ് ഖര് ചര്. പണിനി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. അതിന് എന്താണ്? നമ്മുടെ തലയിലെഴുത്ത്, നാട്ടിൻ പുറത്ത് പറയും തലയിലെഴുത്തിന് പടലീച്ചറിഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ എല്ലായിടത്തും പറയുന്നത് ജല്ല് തന്നെ, ജലാം ജസ് ജസി ജല്ല് പറയുന്നു, ജലാം ജസോ അന്തേ ജല്ല് പറയുന്നു. അവിടെ രണ്ടിടത്തും എന്ത് വിധിച്ചു? ജസ്. ഇവിടെ എന്ത് വിധിക്കുന്നു? ചരു. ചരു നോക്ക് ഏതൊക്കെ ഉണ്ടെന്ന്, ചടത്തവ് എന്ന് വെച്ചാ വർഗത്തിലെ ആദ്യത്തെ അക്ഷരങ്ങൾ ചരു. പിന്നെ കൂടുതലായി വരുന്നത് ഹായവിട്ട്. നേരത്തെ ജല്ലുകൾക്ക് ജസ് വിധിച്ചു, ഇവിടെ ജല്ലുകൾക്ക് ചരു വിധിച്ചു. ഇതെല്ലാം പരസ്പരം താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാനാണ് ഒരുമിച്ച് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ജോലിയാണ് ഇതിനെല്ലാം മനസ്സിൽ ഒരു ചിത്രം പോലെ എല്ലാം വരച്ചു വയ്ക്കണം, എന്നിട്ട് ആസ്വദിക്കണം. നോക്കിയിരുന്നു തലവേദന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ജല്ല് ജസ് ചരു. പക്ഷെ അതൊരു ചിത്രം പോലെ മനസ്സ് വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രീനിവാസ് വരച്ചു തരുന്ന ചിത്രം. ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ, ചിത്രം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് നിങ്ങളുടെ മനസ്സിരിക്കണം. അപ്പൊ ഇതൊക്കെ രസകരമായിട്ട് വരും. ശരിക്കും അങ്ങോട്ട് രസം വന്നു കഴിഞ്ഞാൽ നാട്ടപ്പാതിരാക്കി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ജല്ലെന്ന് പറയും. ഒരു സംശയം വേണ്ട, അത് ഉണർന്നു വന്ന ആദ്യം മനസ്സിൽ വരുന്ന ചരിൻ ചെല്ലുമാണ്. ഓമെല്ലാം പോയി, അവിടെ നമ്മൾ ശിവായെല്ലാം പോയി. ശിവായോടൊക്കെ വിട പറഞ്ഞു. വ്യാകരണം താല്പര്യത്തോടു കൂടി പഠിക്കുന്നവർക്ക് അത്രയും സാധാരണ എന്നോട് വരും. അങ്ങനെ മനസ്സിലാക്കിയിട്ട് പിന്നെ വിട്ടുകളെ. പക്ഷെ മനസ്സിലാക്കുമ്പോൾ അത് വേണം. എന്തു വരുന്നു? ചല്ലുകൾക്ക് ചരു വരുന്നു ഖരുവരം വരിക്കുമ്പോൾ. അതാണ് പറഞ്ഞത് നേരത്തെയും ചല്ലിനാണ് വിരിച്ചത്. അവിടെ പദാന്തത്തിലെന്ന് പറഞ്ഞു, പക്ഷെ ആ നിയമം ഖരു വരുത്തി വന്നാൽ നടക്കത്തില്ല. ഖരെന്ന് പറയുമ്പോൾ അതിന് ഏതൊക്കെ വരും? ഖപചടത്തവ് ഖപയും ശേഷത്തവ്, ഇത്രയും കൂടുതൽ വരും. പക്ഷെ ചരിലാണെങ്കിലോ ഇതങ്ങോട്ടിങ്ങോട്ടും തിരിഞ്ഞു വരും. കരിഞ്ഞ് ചരിയും തിരിഞ്ഞു വരും. ആദ്യം ഒന്ന് തിരിയും, പിന്നെ നേരെയാകും. സൈക്കിൾ പഠിക്കുമ്പോഴാണ് ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിയും, കുറച്ച് കഴിയുമ്പോൾ നേരെയാണ് മേളിൽ തന്നെ ഇരിക്കും, മുമ്പോട്ട് പോകും. അപ്പൊ ആദ്യം ചരിയെന്ന് കണക്കാക്കേണ്ട ചിലപ്പോൾ കയ്യിലും കാലിലും മുട്ടിലെ തുലിയൊക്കെ പോകും. കുറച്ച് ചവിട്ടി കഴിയുമ്പോൾ നേരെയാകും. തുടക്കത്തിലൊരു പ്രയാസമാണ്. പക്ഷെ ഇത് ഒരുമിച്ച് പറഞ്ഞാൽ ഈ ബന്ധം, പരസ്പരമുള്ള ബന്ധം കിട്ടത്തു. എന്ത് വരുന്നു? ഉദാഹരണം എഴുതുക. ജഗത്ത്, ജഗത്ത് തന്നെ ജഗത്ത് പരതി. ജഗത്ത് പരതി ഇവിടെ തോറലി വരുമോ? എന്തുകൊണ്ട്? ലാഭരത്തിലില്ല, വളരെ ക്ലിയറായി. പക്ഷെ ഇവിടെ ജലാഞ്ചസോ അന്തേ വരാം അല്ലേ? ജലാഞ്ചസോ അന്തേ വന്നാൽ എന്ത് വരും? ഇത് വരും ജഗത്ത് തരതി. ആയിക്കോട്ടെ, ജലാഞ്ചസോ അന്തേ വരട്ടെ. കാരണം അതല്ലേ മുൻ സൂത്രം എന്ന് വെച്ചാൽ പൂർവ്വത്തിലുള്ള സൂത്രം. അപ്പൊ ജഗത് ജഗത് തരതി. ഇനി ഏതാ വരുന്നത്? ഖരിജ. ഇവിടെ ഖരില തകാരം പരവിരിക്കുന്നു. പറയുന്നു ജല്ലിൽപ്പെട്ടാണ് ദ് എന്ന് പറയുന്നു. ജല്ല് നമ്മൾ നേരത്തെ എഴുതി കാണിച്ചാണല്ലോ. അതില് അങ്ങനെ ഖരി ഖര് വരവേൽപ്പിക്കുന്നു. എങ്ങനെ? അതെ, അതാണ് ആദ്യം പറഞ്ഞത്. അല്ല, ജലാഞ്ചസ് ജസി, ജലാഞ്ചസ് ജസി ഇവിടെ വരത്തില്ല. ജലാഞ്ചസ് ജസി കാരണം ജസിന് ശേഷമല്ലേ വരുന്ന കര്. ജഗത്തെന്നിരിക്കുമ്പോ പരത്തിൽ തരുതിയിരുന്ന വരത്തില്ല. തരുത്തിയിരിക്കുമ്പോൾ വരത്തില്ല, ഇത് വരത്തില്ല. കാരണം ജപഘട ദശ കഴിഞ്ഞാണ് എന്ത് വരുന്നത്? കപച്ചട ദജടത് കപേശ. കേവലം ജഗത്തിരിക്കണമെങ്കിലേ വരത്തുള്ളൂ. തരുത്തിയിരിക്കുമ്പോൾ എന്ത് വരുന്നു? ആണ് നേരത്തെ പറഞ്ഞ അപവാദമല്ല, അത് പ്രവർത്തിക്കാൻ പറ്റില്ല. പ്രവർത്തിക്കാൻ പറ്റുന്നിടത്തേ അപവാദം വരത്തുള്ളൂ. ഇതിന് ആ സൂത്രത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ രണ്ടാമത്തെ രൂപം എഴുതണ്ട, അത് തിരിഞ്ഞുപോയതാണ്. ജഗത്ത് തരുതിന്നിരിക്കുന്നു, രണ്ടാമത്തെ വേണ്ട. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത്. അത് അങ്ങനെ ഇരിക്കട്ടെ. പറഞ്ഞ എന്താണ്? ജഗത്ത് തരുതിന്നിരിക്കുന്നു. ഇവിടെ ജഗത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന് തരുതി അങ്ങോട്ടയ്യ, അതാണ് ഞാൻ പറയാൻ വന്നത്. ജഗത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന് ജലാഞ്ജിസ്വ അന്തേപ്രകാരം ധകാരം വന്നെന്നിരിക്കട്ടെ. ജഗത്തെന്നായി അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യം ഇത് പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് തരതി എന്ന് പറയുന്ന ശബ്ദം പരത്തി വന്നു. അതാ പറയാൻ വന്നു, അതിനാണ് ഈ ഉദാഹരണം കാണിച്ചത്. ഇവിടെ ഇപ്പോൾ തരതിയില്ല പരത്തിൽ. ആദ്യം നമ്മൾ ഉദാഹരണം കഴിഞ്ഞ് ജഗത്ത് തരതി, അതിന് ജഗത്ത് എന്ന് പറയുന്ന ശബ്ദം, കാരണം അത് തകാരാന്തമായ ശബ്ദമാണ്. ജഗത്ത് എന്ന് പറയുന്ന തകാരാന്തമായ ശബ്ദം. അതിന് ഈ പറയുന്ന ശ്രദ്ധിക്കണം, അതാ ഞാൻ പറയാൻ വന്നത്. ജഗത്ത് എന്ന് പറയുന്ന ശബ്ദം ഇരുന്നു കഴിഞ്ഞാൽ അതിനെന്ത് പറയും? ജലാഞ്ജസ് അന്ത്യപ്രകാരം ധകാരം എന്ന് വെച്ചാൽ ആദ്യം അത് അവിടെ പ്രവർത്തിക്കും. അത് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് പരത്തിലൊരു ശബ്ദം എന്നെന്താണ്? തരതി. ഇങ്ങനെ പറയാമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പ്രവർത്തിച്ച ജലാനുദ്ദേശം അന്ത്യം ഇതില്ലാതെയാക്കും. ഇത് വന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും ഖരിജ പ്രകാരം വീണ്ടും തകാരം വരും. അതാണ് പറയാമോ? അപ്പോൾ കേവലം ജഗത് ശബ്ദത്തിൽ ജലാഞ്ജസോ അന്ത്യപ്രകാരം വന്നിട്ട് അത് ധകാരമായാലും തരതി എന്ന് പറയുന്ന ശബ്ദം പരത്തിൽ വന്നു കഴിയുമ്പം വീണ്ടും അതെന്തായി മാറും? അത് തകാരമായിട്ട് മാറും. അതാ പറയാം. അത് വരുന്നത് ഒന്ന് പദസംസ്കാരം, മറ്റൊന്ന് വാക്യസംസ്കാരം. പദസംസ്കാരം നമ്മൾ ജഗത്ത് എന്ന് പറയുന്ന പ്രത്യേക ശബ്ദം എടുക്കുന്നു, ഉടനെ അവിടെ ജലാഞ്ജസോ അന്ത്യം എന്ന് പറയുന്ന ജഗത്ത് വന്നു. ഇനി ഒരു വാക്യത്തിലേക്ക് വരുമ്പോഴോ, അവിടെ ജഗത്ത് എന്നിരിക്കുമ്പോൾ ഖരിജ പ്രവർത്തിക്കുന്നു എന്ന് വെച്ചപ്പോൾ ധകാരത്തിനവിടെ വരാൻ അവസരമില്ല. ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അല്ല, അതിന് പറ്റില്ല. കാരണം ഇത് പദാന്തം, ജലാഞ്ജസ്ദേശിക്ക് ഇവിടെ സ്ഥാനമില്ല, അതിന് പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നില്ല. കാരണം ഇതെന്തുകൊണ്ട്? പദാന്തത്തിലെ ഈ രണ്ട് ഇതിൽ പറയുന്നില്ല, ഖരിജി പറയുന്നില്ല, മറ്റേതെന്താണ് പറയുന്നത്? പദാന്തത്തിൽ പ്രവർത്തിക്കുമെന്നാണ്. പിന്നെ ജലാഞ്ജസ് എന്താ പറയുന്നത്? ജേസി. അവിടെ ഖരി വരത്തില്ല, അതുകൊണ്ട് അതിനൂടെ വരാൻ പറ്റത്തില്ല. പിന്നെ ജലാഞ്ജസ് അന്ത്യെന്ന് പറയുന്ന പദാന്തത്തിലാണ്, അതിന് പ്രവർത്തിക്കാം. ഖരിജയിൽ പ്രത്യേകിച്ച് പദാന്തമാണോ അല്ലേ എന്ന് പറയുന്നില്ല, അപ്പോൾ അതിനൂടെ പ്രവർത്തിക്കാം. അപ്പോൾ ജലാഞ്ജസ് അന്ത്യെന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഒന്ന് മനസ്സിലാക്കണം, അത് പദാന്തത്തിലേ പ്രവർത്തിക്കും. ജലാഞ്ജസ് ജസിയും ഖരിജയും അതിന് പദാന്തമാണോന്നില്ല, എവിടെ വേണോ പ്രവർത്തിക്കാം. അപ്പോൾ ഒരു പദം ഒറ്റയ്ക്കിരിക്കുമ്പം മറ്റൊന്നും ഇല്ലാതിരിക്കുമ്പം ജലാഞ്ജസ്യം അന്തേക്ക് പ്രവർത്തിക്കാം, ഒന്നുമില്ലെങ്കിലും പ്രവർത്തിക്കാൻ, കാരണം അത് അന്തത്തിലാണല്ലോ. പക്ഷേ ഖരിജയ്ക്കും ജലാഞ്ജസ്യയ്ക്കും പ്രവർത്തിക്കണമെങ്കിൽ പരത്തിൽ എന്തെങ്കിലും വേണം. അത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ജഗ തരതി. അപ്പൊ നോക്കുക, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അച്ച്, അച്ഛന്റെ പരത്തിൽ ഏരിയിരിക്കുന്നു. ഏരിപ്പെടുന്ന ഏതാണ്? തകാരം ഇരിക്കുന്നു, അതിന് ദിത്വം വരാം. പരത്തില് അച്ചുപാടില്ല, പരത്തില് അച്ചിന്റെ തകാരമാണ് വരാം. അത് ധാരാളം സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സൂത്രമാണ്, പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ലെന്നേ ഉള്ളൂ. എവിടെ നിമിത്തമുണ്ട് അവിടെയൊക്കെ അതിന് പ്രവർത്തിക്കാം. എന്നുവെച്ചാൽ രണ്ട് വ്യഞ്ജനങ്ങൾ വരുന്ന ഏത് സ്ഥലത്തും അതിന് പ്രവർത്തിക്കാം, രണ്ട് തകാരം വരാം. എന്നാൽ അന്ത്യത്തിന് അത് മാത്രമേ ആസൂത്രത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അത് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അതായത് അനച്ചി എന്ന് പറയുന്നതിന്റെ അർത്ഥം എങ്ങനെ വരും, അന്ത്യത്തിൽ ഇരട്ടിക്കും, അതിന്റെ നിയമങ്ങൾ നമ്മൾ ഇനി ചർച്ച ചെയ്യും. ഇതിന്റെ കൂട്ടത്തിൽ അതുകൂടെ ഒന്നും ഞാൻ ശരിയാവത്തില്ല. അപ്പോൾ ഈ ഇതിങ്ങനെ ഇപ്പൊ ജഗത്തെന്ന് മാത്രം ഇരിക്കുന്നു എന്നിരിക്കട്ടെ, അത് നേരത്തെ ഞാൻ ആ ഉദാഹരണം പറഞ്ഞ് അതുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ജഗത്തെന്ന് മാത്രം ഇരിക്കുകയാണ്, അപ്പൊ നേരത്തെ എന്താ ചെയ്തത്? ജഗത്ത് ശബ്ദമാണ് ജനാഞ്ചസ്യന്തേ വന്ന് തരതി വേണ്ട, തരതി പോയി ജഗത് എന്നിരിക്കുന്നു, ജഗത്തെന്നിരിക്കുന്നു, ജഗത്ത് മാത്രം ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നിടത്തും ചരുവരാം. ജനാഞ്ചസ്യ വന്നു, ഇവിടെ ചരും വരാം. ഈ ചരും രണ്ടിടത്ത് വരും, ജസ്സിനും രണ്ടിടത്ത് വരും. അവിടെ ചരു വരുന്നതാണ് വാ അവസാനേ. ഇവിടെ വരുമ്പം സാധനം കൂടിപ്പോകും, എന്നാലും സാരമില്ല, നമ്മളിത് ഒരിക്കൽ കൂടെ വീണ്ടും ഇവിടെ വരും. ഇതിനാണ് 35-ാമത്തെ പേര്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് 8-ാമത്തെ സൂത്രം അവസാനം. സൂത്ര അർത്ഥം സിമ്പിളാണ്. എന്താണ് പറയുന്നത്? അവസാനേ ജലം ചരോവ. അവസാനമായിട്ടിരുന്നു കഴിഞ്ഞാൽ ജല്ലുകൾക്ക് ചരു തന്നെ, ഈ ചരു തന്നെ വീണ്ടും വിരിക്കണം, വികല്പമായിട്ട് വരും. എന്നുവെച്ചാൽ ജഗത്തെന്നിടത്ത് എന്ത് വരും? ജഗത്തെന്ന് വരും. ഇപ്പൊ രണ്ട് രൂപം വരും അവസാനത്തിന്, ജഗത്തും വരും ജഗത്തും വരും. അപ്പോ ഇതും താരതമ്യപ്പെടുത്തി മനസ്സിലാക്കണം. ജസ് എന്ന് പറയുന്ന രണ്ടിടത്ത് വരും, ചരെന്ന് പറയുന്നതും രണ്ടിടത്ത് വരും. വാ അവസാനം പറയുന്നത് അവസാനേ ജലാം ചരോ വാ. അവസാനത്തിൽ വന്നു കഴിഞ്ഞാൽ ജല്ലുകൾക്കെല്ലാം ചരു വരും. എന്നുവെച്ചാൽ ജലാം ജസ്സോ അന്തേ വന്നിടത്ത് തന്നെ വാ അവസാനയും വരും. അപ്പൊ ഈ രണ്ട് രൂപം വരും. പിന്നെ ഖരു പരവിരിക്കുമ്പോഴത്തേക്കും പൂർവത്തില് ചരു വരും. അപ്പൊ ഇത് മനസ്സിലാക്കാനാണ് ഞാൻ നേരത്തെ ജഗത്തിന്റെ ഉദാഹരണം പറഞ്ഞത്. ജഗത്ത് എന്നുള്ളിടത്ത് ഖരു തരതിന്നിരിക്കുന്നിടത്ത് ഖരിരുന്നുകൊണ്ട് പൂർവത്തിൽ തകാരം വന്നു, ഖരിജ വന്നിട്ട്. ഖരിജ വരുമ്പോ ചരു വരും, ചരു വരുമ്പോ താ വരും. അതിന് ചർത്തം എന്ന് പറയും. ചരെന്ന് പറയുമ്പോൾ ചാട്ടാ താപ്പ എന്ന് വെച്ചാൽ വർഗത്തിലെ ആദ്യ അക്ഷരങ്ങൾ വരും ചർത്തത്തിൽ. ജസ്തുവത്തിൽ വർഗത്തിലെ ഛ ഛ ജ മൂന്നാമത്തെ വിഭാഗം വരും. ഇത് രണ്ടു ഓർത്തിരുന്നാൽ മതി. ജസ്തു വിധിക്കുന്നിടത്ത് വർഗത്തിലെ മൂന്നാമത്തെ വിഭാഗം, ചർത്തം വിധിക്കുന്നിടത്ത് വർഗത്തിലെ ഒന്നാമത്തെ വിഭാഗം. ഇതെല്ലാം കുറച്ച് ഉദാഹരണങ്ങൾ നോക്കി മനസ്സിലാക്കി വയ്ക്കണം. ജസ്തുവും രണ്ടിടത്തും വരും, ചർത്തവും രണ്ടിടത്തും വരും. ഒരു പദത്തിന്റെ അന്ത്യത്തിൽ അത് അവസാനമായാലും ശരി, അവിടെ ജസ്തുവും ചർത്തവും വരും, രണ്ടും വരും. കാരണം ചർത്തവും വികല്പമായി വിധിക്കുന്നുണ്ട്, വാ അവസാനം ജസ്തുവും വരും. പിന്നെ പദത്തിന്റെ മധ്യത്തിൽ ജസ്തും വരുന്നതാണ് ജലാം ജസ്റ്റസ്. അതുപോലെ പദത്തിന്റെ മധ്യത്തിൽ അവസാനത്തിലോ എവിടെയാണോ ചർത്തവും വരാം, അതാണ് ഖരിച. ഇപ്പൊ ഖരിച വാ അവസാനം രണ്ടും ചർത്തവും വിധിക്കുന്ന സൂത്രം, ജലാഞ്ചസ്യ വന്ദേ ജലാഞ്ചസ്യസി എന്ന് പറയുന്നത് ജസ്തും വിധിക്കുന്ന സൂത്രം, ഇത് മൊത്തത്തിലൊന്ന് സാമാന്യം മനസ്സിലാക്കിയിരിക്കുക. ഇത് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ വിശദീകരിക്കും. ഇപ്പോൾ അത് കൂടുതലായി എന്ന് വിചാരിക്കുന്നവർക്ക് അപ്പം ശരിയായിക്കോളും.